சலசூனுவின் திவ்யமேனி மாதாவின் மடியில் கிடத்தி புல்கூடு தொட்டுள்ள ஓர் மகளால் வியாகுலமாய் மாதிருஹயம் பிதாக்களில் மோதால் நின்னம்மையே சேவிச்சாதரிச்சீடாம் மாதா பிதாக்களில் மோதால் சலசூனுவின் திவ்யமேனி மாதாவின் மடியில் கிடத்தி പതിമൂന്നാം സ്ഥലം. നാഥന്റെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. മൃതശരീരങ്ങൾ ശാബത ദിവസം കുരിശിൽ കിടക്കാൻ പാടില്ലെന്നായിരുന്നു യഹൂദന്മാരുടെ ചട്ടം. ആ ശാബത ദിവസമാകട്ടെ ഒരു വലിയ ദിവസമായിരുന്നു. അതിനാൽ കുരിശിൽ കിടന്നവരുടെ കാലുകൾ തകർത്ത് അവരെ നീക്കം ചെയ്യാൻ യൂതന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നു കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. വ്യാകുല മാതാവേ, അങ്ങേ പ്രിയപുത്രന്റെ ജീവനറ്റ മേനി നിന്റെ മടിയിൽ കിടത്തിയപ്പോൾ നീ സഹിച്ച ഏകാന്ത ദുഃഖം ആർക്കു വിവരിക്കാനാകും? ഇന്നത്തെ സമൂഹത്തിൽ മക്കളേറെ ഉണ്ടായിരുന്നിട്ടും അനാഥത്വത്തിൻ്റെ വേദന അനുഭവിച്ച് വൃദ്ധമന്ദിരങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന മാതാപിതാക്കളിൽ നീ വേദനിക്കുകയാണല്ലോ. അപ്പമായിക്കൊണ്ട് അപ്പനെന്ന് വിളിക്കപ്പെട്ടവനും അമ്മിഞ്ഞയായിക്കൊണ്ട് അമ്മയെന്ന് വിളിക്കപ്പെട്ടവളും അനാദരിക്കപ്പെടാതിരിക്കാനും അവരിൽ നിന്നെ ദർശിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുവാനും എല്ലാ മക്കളെയും പ്രാപ്തരാക്കണമേ.